ഗുരുപരമ്പരശീശ്വരാധ്യായം 3 പാദം 3 അധികരണം 19 സൂത്രം 10 യാവത് അധികാരം അവസ്ഥയ്ക്ക് ആധികാരികളാണ്. സ്മൃതിലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ ഇതി ചൈവ മദ്യഃ. അവിദ്യാനാശത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞു. വിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞു. ഇതിന് ചാന്തോക്യത്തിലും പറയുന്നുണ്ട്. നാരദ സനത് കുമാര സംവാദത്തിൽ ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാ സ്മൃതി, സ്മൃതിലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ എന്നാണ് അവിടെ പറഞ്ഞത്. സത്വ അന്ധകരണം, സത്വശുദ്ധിക്ക് ആഹാരശുദ്ധി മുഖ്യമാണ്. അത് ആഹാരശുദ്ധി എന്ന് പറയുന്നതിന് സാധാരണ ആഹാരശുദ്ധി അതും അന്ധകരണ ശുദ്ധിക്കൊരു കാരണം തന്നെയാണ്. പക്ഷെ ഇവിടെ ഹൃദയഗ്രന്ഥി നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാഷകാരൻ അഹ്രിയതേ ഇത്യാഹാര ജ്ഞാനം എന്നാണ് അർത്ഥപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സന്ദർഭം അനുസരിച്ച് ആഹാരമെന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് പറഞ്ഞത്. അത് സന്ദർഭത്തിന് യോജിക്കുന്നതുമാണ്. കേവലം ആഹാരശുദ്ധി കൊണ്ട് മാത്രം എങ്ങനെ അന്ധകരണ ശുദ്ധി ഉണ്ടാകും? അപ്പൊ അവിടെ ആഹാരശുദ്ധി ജ്ഞാനശുദ്ധി എന്ന് പറയുന്നതിന് പറയുന്നു രാഗ ദ്വേഷാതിരഹിതമായ രാഗദ്വേഷാദികളില്ലാത്ത ജ്ഞാനം. വ്യവഹാരം എന്ന് പറയുന്നത് രാഗദ്വേഷാദികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വ്യവഹാരം എന്ന് പറയുമ്പോൾ അനുകൂല പ്രതികൂലങ്ങൾ വ്യവഹാരത്തിലുണ്ട്. അനുകൂല പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ രാഗദ്വേഷങ്ങളും ഉണ്ടാവും. അവിടെ അതിനൊഴിവാക്കണം. രാഗദ്വേഷരഹിതമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ വ്യവഹാരം രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം വ്യവഹാരം. അതിനെ ഏതുവരെ ഏത് തരത്തിലുള്ള വ്യവഹാരം അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. രാഗദ്വേഷങ്ങളെ ഉണ്ടാകുന്നത് കർമ്മങ്ങൾക്കനുസരിച്ചാണ്. ചിലത് രാഗദ്വേഷങ്ങൾ കൂടുതലുണ്ടാക്കും, ചിലത് രാഗദ്വേഷങ്ങൾ കുറച്ചുണ്ടാക്കും. അതുകൊണ്ട് വ്യവഹാരത്തിലൊരു നിയമം വെച്ചു എന്നാണ്. നിഷിദ്ധമായത് ഒഴിവാക്കുക, വിഹിതമായത് ചെയ്യുക. അങ്ങനെ പിന്നെ അവിടെ വിഹിതമേത് നിഷിദ്ധമേതെന്ന് പിന്നെ തീരുമാനിക്കേണ്ടി വരും. ഇപ്പോൾ വ്യവഹാരത്തെ ഭാഷകാരം പറയുന്നതനുസരിച്ച് അങ്ങനെ വരുമ്പോൾ വ്യവഹാരത്തെ ഈശ്വരാർപ്പണമായി ചെയ്യുക, കർമ്മയോഗമായി ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് രാഗദ്വേഷങ്ങൾ കുറവായിരിക്കും. അതും വിഹിതമായത് എങ്ങനെ പറ്റും? നിഷിദ്ധമായത് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ശുദ്ധി ഉണ്ടാകും. അത് രാഗദ്വേഷങ്ങൾ അതോടൊപ്പം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ജ്ഞാനശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് അന്ധകരണ പരിണാമമാണ്. അപ്പോൾ അത് അന്ധകരണ ശുദ്ധിയാണ്. അവിടെയാണ് പിന്നെ ഭാഷ്യകാലം പറയുന്നത്, വ്യവഹാരത്തെ തന്നെ ഒഴിവാക്കുക പരമാവധി. വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് ഒരാൾ വ്യവഹാരത്തിൽ മുഴുകി രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അത് പ്രയാസമാണ്. അതുകൊണ്ട് വ്യവഹാരത്തെ വിടുക, അവിടെയാണ് സന്യാസം വരുന്നത്. ചോദിക്കും, ഒരാൾ പറയുന്നു എനിക്ക് വ്യവഹാരത്തെ വിടാൻ പറ്റുന്നില്ല, വ്യവഹാരത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നതല്ല, വ്യവഹാരം എന്നെ ബന്ധിച്ചിരിക്കുകയാണ്, അപ്പം അതിൽ നിന്ന് എനിക്ക് മോചിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അവിടെ പറയാം അധികാര ഭേദം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യവഹാരത്തിൽ നിന്നോ അങ്ങനെ മോചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യുക, കർമ്മയോഗം അനുഷ്ഠിക്കുക. ഇതൊക്കെ വരുന്ന ആ സന്ദർഭത്തിലാണ്. പിന്നെ പല വഴികളുണ്ട്. അത് അധികാര ഭേദമനുസരിച്ച് തീരുമാനിക്കുന്നു എങ്ങനെ വിവരം കൊണ്ട് സാധിക്കുമോ സാധിക്കില്ലേ. രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ അത് കർമ്മം ചെയ്യുക, അതിപ്പോ അർജുനൻ ഉപദേശിച്ചത് രാഗദ്വേഷങ്ങളൊന്നുമില്ല കർമ്മം ചെയ്യണം. അത് എത്ര ഘോരമായ കർമ്മമാണെങ്കിലും ശരി, കർമ്മം കർമ്മയോഗമായി അനുഷ്ഠിക്കാമെങ്കിൽ അത് ബന്ധിക്കില്ല എന്നാണ് അർജുനന് ഉപദേശിച്ചത്. അപ്പോൾ രാഗദ്വേഷങ്ങളുണ്ടാകത്തില്ല, അന്ധകരണം ശുദ്ധമാവും എന്നൊക്കെയാണ്. യുദ്ധം പോലെയുള്ള കർമ്മങ്ങളെ അർജുനനെ സംബന്ധിച്ചിടത്തോളം അത് വിഹിതമാണ്, ക്ഷത്രിയനായതുകൊണ്ട്. പക്ഷെ അതിനെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അർജുനനത് രാഗദ്വേഷരഹിതമായി ചെയ്തു എന്നല്ല മഹാഭാരതത്തിൽ കാണും. ആ ഇത് വേണമെങ്കിൽ പറയാം, നമുക്ക് അർജുനനോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ പറയാം. എന്തായാലും സത്യം പറയണം, അതാണ് പ്രധാനം. അതുകൂടെ പറയുന്നതിന് കാരണം, അതൊക്കെ നമ്മളൊരു സംഭവമായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ല, കേവലം തത്വം മാത്രമാണ്, തത്വോപദേശമാണ്, അതിൻ്റെ ദൃഷ്ടാന്തമായി അർജുനെ എടുക്കുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. അങ്ങനെ ഒരു അർജുൻ അവിടെ ഇല്ല, ഒരു തത്വ ഉപദേശമാണ്. അത് ആര് സ്വീകരിക്കുന്നു അയാളെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. മഹാഭാരതം എന്ന് പറയുന്ന ഒരു സംഭവവുമില്ല, അവിടെ അർജുനനുമില്ല, ഉപദേശിക്കുന്ന ഒരാളുമില്ല. ഇതെല്ലാം കേവലം ഒരു ഗുരുവിന്റെ തത്വോപദേശം. അങ്ങനെ എടുത്താൽ പ്രശ്നമൊന്നുമില്ല. വ്യാസൻ തത്വോപദേശം, അതിന് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. പക്ഷെ അവിടെ അതൊരു ദൃഷ്ടാന്തമാണെങ്കിൽ കാണുന്ന എന്താണ്, അർജുനന് അങ്ങനെയൊന്നും യുദ്ധം ചെയ്യാൻ പറ്റിയില്ല. ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരികയും തണുക്കേണ്ട സമയത്ത് തണുക്കുകയും എല്ലാം പലതും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഒന്നും വിടാൻ പറ്റിയില്ല. പലപ്പോഴും തളർന്ന് അല്ല, അത് യുദ്ധം കൊണ്ട് തളർന്നാണ്, അല്ലാതെ ആദ്യത്തെ പ്രശ്നമാണ്. യുദ്ധത്തിലെ ക്ഷീണം സംഭവിച്ചിരുന്നതാണ്. അർജുനനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുണ്ട്, അതാണ് അടുത്ത് പറഞ്ഞു വരുന്നത്. അർജുനനെ സംബന്ധിച്ചിടത്തോളം അവിടെ അർജുനൻ രാഗദ്വേഷങ്ങൾക്കെല്ലാം വിധേയനാകുന്നതായിട്ടാണ് മഹാഭാരതത്തിൽ കാണുന്നത്. അത് അത് പറഞ്ഞത് അധികാരിഭേദമാണ്. അധികാര ഭേദമനുസരിച്ച് അത് നമുക്ക് പറയാൻ പറ്റും. അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിച്ചു എന്നാണല്ലോ പറയുന്നത്. അർജുനന് വേണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ശരി, എന്തൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. സത്വശുദ്ധു ധ്രുവസ്മൃതി എന്നുള്ളതിന് ഭാഷ്യകാരൻ പറയുന്ന വ്യാഖ്യാനം അവിടെ ആഹാരശുദ്ധി എന്നുള്ളതിന് ജ്ഞാനശുദ്ധി എന്ന് എന്തുകൊണ്ടെടുത്തു, അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഗുരുക്കന്മാരോ ഇപ്പോഴുള്ള ശിഷ്യന്മാരോ ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം തന്നെ. ഞാൻ പറയുന്ന ഇപ്പോൾ ആ തത്വത്തെ മാത്രം, അത് പറഞ്ഞ അധികാരിഭേദം എന്ന് പറയുമ്പോൾ എല്ലാം വരും. ഓരോ കാലത്തും സ്വീകരിക്കുന്ന അധികാരികളിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അർജുനന്റെ കാര്യം പറയുമ്പോൾ മഹാഭാരതത്തെ അർജുന ദൃഷ്ടാന്തമായി എടുത്താൽ അർജുനൻ അതുകൊണ്ട് പ്രയോജനമുണ്ടായി, അതില്ലാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്വധർമ്മത്തിലവിടെ സ്വയം നിയുക്തനായത്, അതാണ് അതിൻ്റെ പ്രയോജനം. അത് നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നഷ്ടോ മോഹസ്മൃതി ലബ്ധ്വാ. ഈ ഉപദേശം എന്ന് പറയുന്നത് അത് എത്ര വലിയ മഹത്തായ ഉപദേശമായാലും ശരി, അത് എവിടെയെങ്കിലും പൂർണ്ണമായി സംഭവിച്ചാലേ അത് സാർത്ഥകമാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വ്യക്തികൾക്കനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെയും അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അത് ഫലത്തിൽ വരത്തുള്ളത്. പഴയ കാലത്തായാലും ശരി, ഇന്നത്തെ കാലത്തായാലും ശരി. അതുകൊണ്ട് ഗുരു ഉപദേശിക്കുന്നു, അതുകൊണ്ട് ശിഷ്യൻ പൂർണ്ണനായിക്കൊള്ളണമെന്ന് നമ്മളൊരു ശിഷ്യന്മാരെ സംബന്ധിച്ച് അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഇല്ലല്ലോ. മറ്റുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ സംബന്ധിച്ചും അതില്ല. അപ്പോൾ അത് വ്യക്തിക്ക് അനുസരിച്ചാണ് എത്രമാത്രം അത് ഫലപ്രദമാകുന്നു എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ അതില്ല എന്ന് പറയുമ്പോൾ നമ്മളിലും അതില്ല എന്നതിനർത്ഥമുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്. ഇവിടെ അതിൻ്റെ തത്വത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്വശുദ്ധി ആവശ്യമാണ് എന്നിവിടെ പറയുന്നു. രാഗദ്വേഷരഹിതമായ ഒരറിവ് വേണം. അത് വ്യവഹാരത്തിൽ നിന്ന് വ്യവഹാരത്തെ ത്യജിക്കാതെ ഇവിടെ അവിടേതാണ് അർജുനൻ വ്യവഹാരത്തെ ത്യജിക്കുന്നതിന് തയ്യാറായി. ഭഗവാൻ പറയും നീ അത് ത്യജിക്കരുത്, ത്യജിച്ചാലും നിനക്ക് പ്രയോജനമില്ല. വ്യവഹാരം ചെയ്തു കഴിഞ്ഞാലോ നമുക്ക് കുറച്ചൊക്കെ പ്രയോജനം ഉണ്ടായിരിക്കും. മുഴുവൻ പ്രയോജനം എന്ന് പറയുന്നത് ഉണ്ടായില്ലെങ്കിലും തൻ്റെ കർത്തവ്യത്തിൽ നിയുക്തനായി സ്വയം, അതാണ് അവിടെ പ്രയോജനം. പ്രയോജനമില്ലാതെയില്ല. അപ്പോ ഗുരു ശിഷ്യനോട് പറയുന്നു, ആ നീ പരമാത്മാവാണ് എന്ന് വിചാരിച്ച ഉടൻ തന്നെ ഞാൻ പരമാത്മാവാണെന്ന് ബോധമുണ്ടാകും. ഇനി ബോധം ഉണ്ടായില്ലെങ്കിൽ അവൻ്റെ കുറ്റമാണ് എന്ന് വിചാരിച്ച് ഗുരുവിൻ്റെ ഉപദേശം മറിച്ചാകാൻ പറ്റും. ഇതൊക്കെ ലോകസാധാരണമായ കാര്യമാണ്. ഏത് കാലത്തും ഏത് അധികാരികളെ സംബന്ധിച്ച് ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അത് നമുക്കാരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും പറ്റത്തില്ല. അതിനൊക്കെ ദൃഷ്ടാന്തം നമ്മൾ തന്നെ, വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ശരിയാണ്, വേറെയുള്ളവർ ഇന്ന് ശരിയല്ലെന്ന് ആർക്കൊന്നും പറയാൻ പറ്റും. അതങ്ങനെ പറയണമെങ്കിൽ ആരായിരിക്കണം? സുലഭയെ പോലെയുള്ള ആൾക്കാരായിരിക്കണം. അവർക്ക് പറയാം, ഉള്ളിൽ കയറി പരിശോധിക്കാൻ കഴിയണം. അതിന് ആർക്ക് കഴിവുള്ളത്? ചിത്തവൃത്തികളെയൊക്കെ പരിശോധിക്കുക. അന്ധകരണം ശുദ്ധമാണോ അശുദ്ധമാണോ, വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് പരിശോധിച്ച് പറയാൻ പറ്റില്ല. MRI സ്കാനിങ് ഉണ്ടെങ്കിലേ പറ്റും. കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ട് പറയും. അങ്ങനെ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാ അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ സ്കാൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല, മിണ്ടാതിരിക്കാനേ പറ്റും. പിന്നെ അവകാശവാദങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ വ്യവഹാരത്തിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഒന്ന് ഗുണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അതും കുറേയൊക്കെ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ ഉപകരിക്കുന്നു. മറ്റൊന്ന് ഇവിടെ അതുകൊണ്ട് സത്വശുദ്ധി സ്വാഭാവികമായ രീതിയിലാണെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പറയുന്ന എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ധ്രുവ സ്മൃതി, അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി ലംഭേ, സ്മൃതിപ്രാപ്തിയെ കുറിച്ച് പറയുന്നു. ഇപ്പൊ തത്വവിചാരത്തിന് സ്മൃതി ആവശ്യമാണ്. അതാണ് ഇപ്പോ മനസ്സ് രാഗദ്വേഷങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ തത്വം ശ്രവിക്കാനേ പറ്റൂ, വിചാരം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വ്യവഹാരത്തിൽ വരുന്നൊരു ദോഷം. നിരന്തരം വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാം, അയാളുടെ മനസ്സിന്റെ വിഷയങ്ങൾ വ്യവഹാരമായിരിക്കും. കാരണം വ്യാവഹാരികമായ വിഷയങ്ങൾ തന്നെ ഇവർ യാഥാർത്ഥ്യമാണ്, അതിനെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. താൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചും അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കേണ്ടി വരും. അത് ചിന്തിക്കാതെ എങ്ങനെ വ്യവഹാരം മുന്നോട്ട് പോകും? അല്ല, അത് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ വ്യവഹാരം തന്നെ പരാജയമായി പോകും. ഏത് വ്യവഹാരമായാലും ശരി, അപ്പൊ പിന്നെ വ്യവഹാരമേ പരാജയമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആ കർമ്മം വരുന്നു. അപ്പൊ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും അനുഭവം അതാണ്, ആ വ്യവഹാരത്തെ സംബന്ധിച്ച് നിരന്തരം ചിന്തിക്കേണ്ടി വരും. അങ്ങനെ വ്യവഹാരത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ എവിടെയാണ് സ്മൃതി ലംഭം, തത്വത്തെക്കുറിച്ചുള്ള വിചാരത്തിന് എവിടെയാ സമയം? അത് വ്യവഹാരത്തിൻ്റെ ദോഷമാണ്. അതില്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ല. അത് അളവ് കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഇതെന്താ, പാലാ തൈര പോലെ അളന്നെടുക്കുന്ന സാധനമാണ്. നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. ഒരാളൊരു ഉത്തരവാദിത്വമുള്ള കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അപ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അതാണ് സുലഭജനകനോട് പറയുന്നത്, ഈ സന്ധി വിഗ്രഹാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. നിരന്തരം മന്ത്രിമാരുമായി ആശയവിനിമയം ചെയ്യുന്ന ആളാണ്. പാതരാത്രി എന്തെങ്കിലും പരിശ്രമമുണ്ടായാലും എല്ലാവരും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പം തന്നെ എല്ലായിടത്തും വെള്ളം കയറിക്കുകയാണോ, ഡാം തുറക്കണോ തുറക്കണ്ടേ? പാതരാത്രി മുഖ്യമന്ത്രിക്ക് മീറ്റിംഗാണ്. അപ്പോൾ അങ്ങനെ ഒരു ചുമതല ഇരുന്നിട്ട് വ്യവഹാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? അത് പറ്റില്ല. അത് ഉത്തരവാദിത്വങ്ങൾ കൂടുന്നതനുസരിച്ച് വ്യവഹാരം കൂടത്തേ ഉള്ളൂ. അങ്ങനെയാണല്ലോ, നമ്മുടെ അനുഭവം നോക്കിയാൽ മതി. എല്ലാവരെയും കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നു? ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോടതിയെ കുറിച്ചും കേസിനെ കുറിച്ചും പാതി ചെയ്ത് പ്രതി ചെയ്ത് ഇതാ ചിന്തിക്കുന്നു. നല്ല കാര്യമാണോ? നല്ലതും വരും ചീത്തയും വരും. പിന്നെ ഇതൊക്കെ എവിടെയാ ചിന്തിക്കുന്നത്? പിന്നെ തിരിച്ചിതിനകത്തു നിന്ന് കയറി ഇവിടെ വന്നിരിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റും. വ്യവഹാരത്തിൻ്റെ സ്വഭാവമാണ് അത്. വക്കീലെന്നോ ഡോക്ടറെന്നോ ഒന്നുമില്ല, ഏത് പ്രവൃത്തിയായാലും ശരി, വ്യവഹാരത്തിന് അങ്ങനെ ഒരു സ്വഭാവമാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് നമ്മളെ തന്നെ ന്യായീകരിക്കുന്ന എന്തുകൊണ്ട്? നമുക്കത് ആവശ്യമാണ്, നമുക്കത് ചെയ്യണം. അതിൻ്റെ ലാഭനഷ്ടങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ട്. അതാണ് ഭാഷ്യകാരൻ പറഞ്ഞത് ജ്ഞാനശുദ്ധി എന്ന്. രാഗദ്വേഷങ്ങളോടുകൂടി ആണ് വ്യവഹാര സാധാരണ നടക്കുന്നത്, അല്ലാതെ വ്യവഹാരമില്ല. അപ്പോൾ അവിടെ സത്വശുദ്ധി ഉണ്ടാകത്തില്ല. ഇത് തന്നെയാണ് സുലഭ ജനങ്ങളോടും പറഞ്ഞത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യൻ ജനകന്റെ ജ്ഞാനത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. ഈ ജനകന് ജ്ഞാനം ഉണ്ടോ? ഇനി ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇരുന്നോട്ടെ. ശരി, ഞാനായിട്ട് ഇപ്പോൾ ഒരാളുടെ അവകാശവാദമാണ്, ഞാൻ ജ്ഞാനിയാണ്. എങ്ങനെയായിരുന്നു ഞാനതിനെ ചോദ്യം ചെയ്യാനൊന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് സുലഭയെ വിട്ട് കയറി പരിശോധിക്കാൻ. അങ്ങനെ കയറി പരിശോധിച്ചോ സംഗതി പിടികിട്ടി. പറയുന്നത് പോലെ കുറച്ച് ജ്ഞാനമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ വ്യവഹാരത്തിൽ മുഴുകിപ്പോകും. അതുകൊണ്ടാണ് ജനകനും മഹാമാന്യനായതുകൊണ്ട് പരിശോധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഞാനിപ്പോൾ പറയണേ എനിക്കൊരു അസുഖമില്ല, ഞാൻ നല്ല ഫിറ്റാണ്, എന്നാലും ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു എന്നാലും ഒരു ചെക്കപ്പ് നല്ലതാണ്, അസുഖമൊന്നുമില്ല, ശരി സമ്മതിച്ചു. കാരണം ഉള്ളിലിരിക്കുന്നതിന് എനിക്കറിയാമോ? ശരി, എന്നാൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാനൊരു ചെക്കപ്പിന് സമ്മതിച്ചു. ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോഴേ അറിയുന്നു ഡയബറ്റീസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അത് ഡോക്ടറാണ് പറഞ്ഞത്, ഇന്ന തകരാറുകളുണ്ട്. അപ്പം അതുവരെ ഒന്നുമില്ലാന്ന് ധരിച്ചിരുന്ന ഞാൻ ഇതൊക്കെ പരിശോധിച്ച് റിസൾട്ടുകളൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. കാരണം എവിഡൻസ് ഉണ്ട്, ടെസ്റ്റ് റിസൾട്ടുകളുണ്ട്, എനിക്ക് പറയാൻ പറ്റും, എനിക്കൊന്നുമില്ല. പക്ഷേ അന്നുവരെ ഞാൻ എന്താ ധരിച്ചിരുന്നത്, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ലെന്നാ എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണ്. പക്ഷെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ധാരണ പോയി. പക്ഷേ ആ റിസൾട്ട് എവിടുന്ന കിട്ടുന്നു, പരിശോധിക്കാൻ കഴിയുള്ള ഡോക്ടർ പരിശോധിച്ച് പറയണം, എന്നാലേ ശരിക്കറിയാൻ പറ്റും. അല്ല എനിക്കറിയാൻ, എനിക്കറിയണമെന്നില്ല, എനിക്കറിയത്തുമില്ല. പിടിച്ചോണ്ട് പോയി പരിശോധിച്ചത് തോന്നിയിട്ടല്ല, ബലാത്കാരമായി തോന്നിയല്ല. അല്ല എന്നെ പോലെ ഉള്ളവർക്ക്, എല്ലാവർക്കും വേണ്ട, കുറച്ചുകൂടി വിവേകമുള്ളവർ പോയി പരിശോധിക്കും ഇത് ശരിയാണെന്ന് നോക്കിക്കളയാണ്ടാക്കിയത്. എനിക്ക് അത്രയും വിവേകം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്നെ പിടിച്ചോണ്ട് പോയി പരിശോധിച്ചപ്പോൾ സംഗതി പിടികിട്ടി. അപ്പൊ ഇല്ലാന്ന് ധരിച്ചിരുന്നത് പലതും ഉണ്ടെന്നായി. അതുപോലെ ഉള്ളിൽ പരിശോധിക്കുമ്പോഴേ അറിയാൻ പറ്റും എന്തൊക്കെ അവിടെ പോരായ്മകളുണ്ട്. ആ പിന്നെ അത് കഴിഞ്ഞ് നമുക്കത് കറക്റ്റ് ചെയ്യാം. കൃത്യമായി മരുന്നൊക്കെ കഴിച്ച് ആവശ്യമുള്ള വ്യായാമമൊക്കെ ചെയ്ത് പിന്നെ അത് നമുക്ക് അവർ പറയും നീ ഇത് മാനേജ് ചെയ്യുക. അതുപോലെ ജനകനും സ്കാൻ ചെയ്തതിന് ശേഷം പിന്നെ മാനേജ് ചെയ്താണ് ജ്ഞാനി എന്നുള്ള ഫുൾ ക്രെഡിറ്റ് കിട്ടിയത്. അതിനുശേഷം പിന്നെ ശരിയാക്കി എന്തൊക്കെയാണ് തകരാർ. എന്നുവെച്ചാൽ വ്യവഹാരത്തിൽ അങ്ങനെ ഒരു ഇവിടെ അത് പറയുന്നത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു ധ്രുവസ്മൃതി, സ്മൃതി പ്രതിലംബം എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞത് വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യവഹാരത്തിൽ ഒരാൾ മുഴുകുകയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് 100% ശരിയാണ്, അല്ലെന്ന് ആർക്കും പറയാൻ പറ്റും. ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഇവിടെ വരണം, എന്നാലേ വീണ്ടും ഈ വിചാരം മനസ്സിൽ വരത്തുള്ളൂ. ഇത് ചില രോഗികളെ പോലെയാണ്, ഏത് രോഗമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവരൊരു എത്ര ഡോക്ടർമാരും നിർബന്ധിച്ചാലും ഒരു മരുന്ന് കഴിക്കത്തില്ല. മരുന്ന് കഴിക്കത്തില്ല, അവർ പറയുന്നത് ഒരു അസുഖമില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ മരുന്ന് കൈവയ്ക്കും, എന്നിട്ട് പറയും എല്ലാ സമയവും കൃത്യസമയത്ത് ഇവിടെ വരിക, ഞാൻ മരുന്ന് തരാം. അപ്പൊ കൃത്യസമയത്ത് ഡോക്ടർ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ ഇവിടെ 6:30 മരുന്ന് കൊടുക്കേണ്ടി വരും എല്ലാ ദിവസവും. പിന്നെ സ്വയം മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കത്തുമില്ല, തകരാറൊന്നുമില്ല, പിന്നെന്തിനാ കഴിക്കുന്നു? തകരാറില്ലാത്ത ആളെന്ന് മരുന്ന് കഴിക്കുന്നു. പക്ഷെ ഡോക്ടർ കൃത്യസമയത്ത് മരുന്ന് കൊടുത്താൽ അത് കഴിക്കും. അത് വേണം. അപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രവണം നടന്നാലും മനനം നടക്കില്ല. എന്താ വ്യവഹാരം തടസ്സം? അപ്പോ ഈ മനനമാണ് സ്മൃതി എന്ന് പറയുന്നത്, സ്മൃതിലംബം എന്ന് പറയുന്നു. സ്മൃതിയെ കുറിച്ച് യോഗശാസ്ത്രത്തിലും പറയുന്നുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം സ്മൃതിയെ കുറിച്ച്. തത്വത്തെ ശ്രവിച്ച് അതിന്, അതുകൊണ്ട് ഭാഷകാരൻ സന്യാസത്തിൽ ഇത്ര വാശി പിടിക്കുന്നു. അതുകൊണ്ടാണ് കാരണം അവിടെ ആഹാരശുദ്ധി സംഭവിക്കത്തില്ല, ജ്ഞാനശുദ്ധി സംഭവിക്കത്തില്ല, രാഗദ്വേഷങ്ങളിൽ മുഴുകിപ്പോവും. അതൊരു വാസ്തവമാണ്, ഇതൊരു വെറും ന്യായീകരണ പ്രസ്ഥാനമല്ല. വാസ്തവം എന്താണോ യഥാർത്ഥം എന്താണോ അത് നമ്മൾ മനസ്സിലാക്കുക. ഇന്നതാണോ രാഷ്ട്രീയമല്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. സ്മൃതിലംബം എന്ന് പറയുന്നത്, സ്മൃതിലബ്ധി എന്ന് പറയുന്നത് ശ്രവണത്തിൽ കേട്ട കാര്യങ്ങളെ വീണ്ടും മനനം ചെയ്യുമ്പോഴേ ഉള്ളൂ. അതാണ് രൂപത്തിൽ വരുന്നത്, അതുണ്ടാകത്തില്ല. രാഗദ്വേഷങ്ങൾ വർദ്ധിക്കുമ്പോൾ വീണ്ടും വ്യവഹാരത്തിലേക്ക് പോയി അത് കിട്ടത്തില്ല. ഇപ്പോൾ ഭഗവാൻ ഗീതയെല്ലാം ഉപദേശിച്ചു, പിന്നീട് ഘോരമായ യുദ്ധം. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അർജുനന് ചിന്തിക്കാൻ പറ്റൂ അശോച്യാനന്യു ശോചസ്തോന്നൊക്കെ? അത് ചിന്തിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും വീണ്ടും വ്യവഹാരത്തിലായിരുന്നു, തത്വവിചാരം നടന്നില്ല. അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത്, പറഞ്ഞല്ല ഞാൻ മറന്നുപോയത്. നമുക്കും അത് തന്നെ സംഭവിക്കും. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷേ അതപ്പോൾ മാത്രം, അത് കഴിഞ്ഞ് ഒന്ന് ശരിയാവുന്നില്ല. എന്തുകൊണ്ട്? അത് കഴിഞ്ഞ് ഒരാൾ വ്യവഹാരത്തിൽ മുഴുകിപ്പോയാൽ അയാൾക്ക് അതുപോലെ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ അത് സ്മരിക്കാൻ പറ്റത്തില്ല. തന്നെ അപ്പോ അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, വസ്തുനിഷ്ഠമായ അറിവാണ്. ഇതിനെ നമുക്ക് മാറ്റാനും മറിക്കാനും സൗകര്യം പോലെയെന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. യഥാർത്ഥം എങ്ങനെയോ യഥാർത്ഥത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. അല്ല, നമ്മൾ വ്യാഖ്യാനിച്ചാൽ ജ്ഞാനമാകത്തില്ല. വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണോ വ്യാഖ്യാനം. ഇപ്പൊ പകലാണ്, അല്ല ഇപ്പൊ മഴ പെയ്യുന്നു, ഞാൻ പറയുന്ന ഇപ്പോൾ മഴയില്ല എന്നാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റും? ഇപ്പം മഴയേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇവിടെ നിഷേധിക്കാൻ പറ്റും? പറ്റൂ? ഇപ്പൊ സഹാറയിൽ മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ മഴയില്ല എന്ന്. അവിടെ ഇപ്പം മഴയുണ്ട്. അത് ഇങ്ങനെ യുക്തിക്കനുസരിച്ചെന്നും പറയാം. സത്യമാണോ? പകുതി സത്യം അതിനകത്തുണ്ടല്ലോ. ഇപ്പൊ അവിടെ മഴയില്ല, ഇവിടെയുള്ളൂ മഴ. അപ്പൊ ഇങ്ങനെ പറയുന്നതല്ല അദ്വൈതമെന്ന് പറയുന്നത്, വസ്തുനിഷ്ഠമായ അറിവാണ്, അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു, ജ്ഞാനശുദ്ധി എന്ന് പറയുന്നൊരു പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആഹാരത്തിന് ജ്ഞാനമെന്നർത്ഥം പറഞ്ഞത്. രാഗദ്വേഷങ്ങളുണ്ടെങ്കിൽ ജ്ഞാനശുദ്ധിയില്ല, രാഗദ്വേഷങ്ങളുണ്ടെങ്കിൽ മനസ്സും ശരീരവും കർണങ്ങളെല്ലാം പ്രവൃത്തിയിലേക്ക് പോകും. പ്രവൃത്തിയിൽ പോയി കഴിഞ്ഞാൽ സ്മൃതിയില്ല, സ്മൃതിലബ്ധിയില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്മൃതി ഉണ്ടായിക്കഴിഞ്ഞാലോ അവന് ശ്രവണവും മനനവും പോലുള്ള കാര്യങ്ങളിലെല്ലാം അവന് നിൽക്കാൻ പറ്റും. സ്വാമി, ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റില്ല. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റുമോ? ഇവിടെ ജ്ഞാനശുദ്ധി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും ബുദ്ധിശുദ്ധിയും ഒന്ന് തന്നെയാണ് പറയാൻ പറ്റില്ല. ജ്ഞാനം എന്ന് പറയുന്ന അറിവ്, സത്വം എന്ന് പറയുന്ന അന്ധകരണം. ചില സ്ഥലത്ത് ബുദ്ധിയെ ജ്ഞാനമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ജ്ഞാനം എന്നുള്ള അർത്ഥം എടുക്കുന്നുണ്ടല്ലോ. ബുദ്ധി അതുകൊണ്ട് അതങ്ങനെ എടുക്കുന്നതിന് കാരണം അന്ധകരണ വൃത്തിയാണല്ലോ ജ്ഞാനം എന്ന് പറയും, ബുദ്ധിവൃത്തി എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ജ്ഞാനത്തിന് ആധാരമായിരിക്കുന്നത് അന്ധകരണമാണ്, അടിസ്ഥാന ശുദ്ധമാണ്. പാലിരിക്കുന്ന പാത്രം, അത് കേടായ പാലും കേടാവും. അതുപോലെ ജ്ഞാനത്തിൻ്റെ ആധാരം അന്ധകരണം, അവിടെയാണ് ഈ രാഗദ്വേഷങ്ങളെല്ലാം അടിഞ്ഞുകൂടുന്നത്. ഈ ആഹാരം എന്ന് പറയുമ്പോൾ ആ ജ്ഞാനമല്ല, പുറത്തുനിന്ന് എടുക്കുന്നതല്ലേ ആഹാരം എന്ന് പറയുന്ന ഭാഷകളും പറയുന്ന ജ്ഞാനം. അത് ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ജ്ഞാനമല്ല? ആ, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ജ്ഞാനം. അപ്പൊ അത് ശുദ്ധമായാൽ ഇതും ശുദ്ധമാവുന്നാണ് പറയുന്നത്? ആ, അത് ശുദ്ധമാകുക എന്ന് പറയുമ്പോ എന്താ, ജ്ഞാനം പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നു. രാഗദ്വേഷങ്ങൾ സ്വാധീനിക്കാത്ത ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് തത്വത്തിലേക്ക് പോകും. ആ ജ്ഞാനം വ്യാവഹാരികമായ ജ്ഞാനമല്ല, അതാ പറഞ്ഞത്. അവിടെയാണ് വ്യവഹാരത്തിന്റെ ത്യാഗം, സന്യാസം വേണമെന്ന് ഭാഷകാരൻ പറയുന്നു. വ്യാവഹാരികമായ ജ്ഞാനമെന്ന് പറയുമ്പോൾ രാഗദ്വേഷങ്ങളെപ്പോഴും ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എങ്ങനെ ശരിയായ ജ്ഞാനത്തിലേക്ക് പോകും? അത് കർമാനുഷ്ഠാനം കൊണ്ടാണോ അതേ കർമ്മത്യാഗം കൊണ്ടാണോ എന്നുള്ളതാണ്. ഇനി കർമാനുഷ്ഠാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഏതുവരെ, ഏത് തരത്തിലുള്ളത്, ഏതുവരെ, അതാണ് അതിൽ ഏത് പ്രവൃത്തി ചെയ്താലും ശരി, എനിക്ക് എന്റെ മനസ്സ് ഒന്നും എന്നെ ബാധിക്കത്തില്ല. ജനകൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, യുദ്ധം ചെയ്താലും ശരി, സന്ധി ചെയ്താലും ശരി, ഒന്നും ബാധിക്കത്തില്ല, ഞാൻ മുക്തനാണെന്ന് പറഞ്ഞതുപോലെ ഇരുന്നു കഴിഞ്ഞാൽ അതിനോട് ഭാഷകാരെ യോജിക്കുന്നില്ല. പിന്നെ അതൊക്കെ യോജിക്കുന്ന എവിടെ, ഏതൊരുവനാണോ അങ്ങനെ ഒരു ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞു, ശുദ്ധമായ ആ ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞ ഒരുവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ കർമ്മങ്ങൾ അത് പറയാം, അത് ബാധിക്കില്ല എന്ന് പറയാം. പക്ഷെ ജ്ഞാനം വേണം. അപ്പൊ ഈ അവകാശവാദം ജ്ഞാനത്തിന് മുമ്പാണോ പിമ്പാണോ എന്നുള്ളതാണ്. ഇതൊരാൾ ജ്ഞാനത്തിന് മുമ്പും പറയാം എന്നെ ബാധിക്കുന്നില്ല, ജ്ഞാനത്തെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞിട്ട് ഒരാൾക്ക് പറയാം ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. എന്താണ് ജ്ഞാനം? ആ ജ്ഞാനം ഒരുവനിൽ ഉണ്ടായതിനു ശേഷം അത് തന്നെ പറയും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരുപാട് ഭഗവാൻ തന്നെ പറയുന്നു, ക്ഷാത്ര ഈ കർമ്മചേഷ്ടിതമായ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. അത് മുമ്പോ പിമ്പോ എന്നുള്ളതാണ്. മുമ്പാകുമ്പോഴാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്, അത് ശരിയാകത്തില്ല. പിമ്പാകുമ്പോ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ശുദ്ധിയൊക്കെ വേണ്ടി വരുന്നത് പിമ്പല്ല, മുമ്പാണ്. തത്വജ്ഞാനത്തെ പ്രാപിച്ചവരുന്ന പിന്നെ ചിത്തശുദ്ധി എന്താണ്, അത് എന്താണ്, ഇത്തരം ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷെ അതിന് മുമ്പ് അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ ജ്ഞാനശുദ്ധി വേണം. അങ്ങനെ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമേ ധ്രുവസ്മൃതി ഉണ്ടാകത്തുള്ളൂ. ഉറച്ച അത്തരം സ്മൃതി ഉണ്ടാകുന്നതിന് മാത്രമേ പിന്നീട് ശരിയായ സമ്യക് ജ്ഞാനം വന്ന് ഹൃദയഗ്രന്ഥി നശിക്കത്തുള്ളൂ. അതാണ് അതിന്റെ ക്രമം. അത് ഗീതയിലെ ഭാഷകാരൻ പറയുന്നു ക്രമത്തെക്കുറിച്ച്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു. അപ്പോൾ അത് ജനകന്റെ മറ്റ് സന്ദർഭത്തിൽ പറയുമ്പോൾ അത് വളരെ യോജിക്കും. അപ്പോൾ ഈ നമ്മൾ ജനകനെ പരിചയപ്പെടുന്ന ഇതിഹാസങ്ങളിലൂടെയാണ്. അപ്പോൾ തത്വജ്ഞാനിയായ ജനകൻ എന്നാണ്. പക്ഷെ ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് തത്വജ്ഞാനത്തിന് മുമ്പുള്ള ജനകൻ. അതാവശ്യമാണല്ലോ. തത്വജ്ഞാനത്തിന് മുമ്പ് എങ്ങനെയായിരിക്കണം, തത്വജ്ഞാനത്തിന് ശേഷം എങ്ങനെയായിരിക്കണം, അതറിഞ്ഞിരിക്കണമല്ലോ. ഇല്ലെങ്കിൽ ആര് വിചാരിക്കും ഞാൻ തത്വജ്ഞാനിയാണ്. ആണല്ലോ ഈ പറയുന്ന ശ്രവണജ്ഞാനം എന്നാൽ ശരിയായി വിചാരം ചെയ്തിട്ട. അപ്പോൾ അയാൾക്കും പറയാമല്ലോ ഞാൻ തത്വജ്ഞാനിയാണ്. സമ്യജ്ഞാനം ഇല്ലാതെയും ഒരാൾക്ക് പറയാം. അങ്ങനെ വരാൻ പാടില്ല. അതിന് മുമ്പും ബിംബും ഉണ്ട്. അപ്പൊ ജനകൻ തത്വജ്ഞാനിയാണോ അല്ലേ എന്നുള്ളതല്ല വിഷയം. ജനകൻ എങ്ങനെ തത്വജ്ഞാനി ആയെന്നുള്ളതാണ് വിഷയം. ജനകൻ തത്വജ്ഞാനിയല്ലേ, തത്വജ്ഞാനിയായിട്ട് പ്രസിദ്ധനല്ലേ, ആണ് അല്ലാന്നാലും. അപ്പോൾ തത്വജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പും അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടെന്നുള്ള ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ ധ്രുവസ്മൃതി. അതതിൻ്റെ സാധനയാണ്. വ്യവഹാരം അതിനെ ബാധിക്കും. ഭാഷകാരൻ നിർബന്ധിക്കുന്നു അതാണ്. എവിടെയെങ്കിലും വച്ചിട്ട് ഈ വ്യവഹാരത്തെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നു എന്ന് വാശി പിടിക്കുന്ന അവരതേ അല്ല. അതുകൊണ്ടാണ് മറിച്ചുള്ള ഉദാഹരണങ്ങളെ പോലും ഭാഷകാരൻ സ്വീകരിക്കാത്തത്. അതിൽ നിന്നും അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. വ്യവഹാരത്തിന്റെ ശക്തി അത്ര വലുതാണ്. ഇനി എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യവഹാരത്യാഗം കൂടാതെ അവരപവാദമായിട്ടെടുക്കുക എന്നാ പറയും. ആ സർവ്വസാധാരണമായി ഉപദേശിക്കാൻ പറ്റിയ കാര്യമല്ല. അങ്ങനെ ഉപദേശിച്ചാൽ അർജുനന് പറ്റിയതുപോലെ പറ്റും. കുറച്ച് ദിവസം കഴിയുമ്പം പറയും ഞാൻ മറന്നുപോയി. അതാണ് ഇവിടെ പറയുന്ന സ്മൃതിലബ്ധി. അതില്ല. നമുക്കും അത് തന്നെ സംഭവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നു മറക്കുന്നു, മനസ്സിലാക്കുന്നു മറക്കുന്നു. അനുഭവം അങ്ങനെയാണ്. അല്ലാതെ ആർക്കും പറയാൻ പറ്റും. പറ്റത്തില്ല. അതുകൊണ്ടിത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്മൃതിലംബേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. ആ സ്മൃതി എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം വരെ എത്തുന്ന സ്മൃതി. പറയല്ലോ ശ്രവണത്തെ തുടർന്നാണ് മനനം. അത് ശ്രവണത്തോടൊപ്പവും ആകാം. മനനത്തെ തുടർന്നാണ് സമ്യജ്ഞാനം. അത് മനനത്തോടൊപ്പവും ആകാം. ഇതിനൊന്നും ആർക്കും ഇങ്ങനെ ഒരു അതിർവരമ്പ്, അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ നീളത്തിൽ ശ്രവണം, ഇത്ര മീറ്റർ മനനം, ഇത്ര കിലോമീറ്റർ ജ്ഞാനം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ആർക്കും സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ ഒന്നും ഇത് വയ്ക്കാൻ പറ്റത്തില്ല. സർവഗ്രന്ഥീനാം വിമോക്ഷ. അതാണ് നേരത്തെ പറഞ്ഞത്. മുണ്ടകത്തിൽ പറഞ്ഞു ഭിദ്യന്തേ ഹൃദയ ഗ്രന്ഥി. അത് ഭാഷകാരൻ പറയും, അത് ഒറ്റ വാക്കിൽ പറഞ്ഞ അവിദ്യ. അതിനകത്ത് പല പിരിവുകളുണ്ട്, അജ്ഞാന സംശയ വിപര്യ രൂപത്തിലുള്ള. സ്വാമി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ ഈ ജ്ഞാനം എവിടെയായിരിക്കുന്നുള്ള ചോദ്യം പറയുമല്ലോ സ്വാമി. അന്ന് പറഞ്ഞില്ലേ വിവരണ പ്രസ്ഥാനത്തിലും വാർത്തിക പ്രസ്ഥാനത്തിലും ജ്ഞാനം ഇരിക്കുന്ന അന്ധകരണത്തിലാണെന്നും ശ്രുതികളിലാണോ എന്നും രണ്ടഭിപ്രായമുണ്ടെന്ന് പറഞ്ഞില്ലേ? ജ്ഞാനം അന്ധകരണത്തിലാണോ ശ്രുതികളിലാണോ എന്നൊരു അഭിപ്രായത്തിലാണോ ശ്രുതിയിലാണോ എന്നുള്ളൊരു അഭിപ്രായം എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ, പിന്നെ ചർച്ച ചെയ്യാതെ വിട്ടില്ലേ? ശ്രുതിയില്ല, അതെ ഓർമ്മയില്ല എനിക്ക്. അന്ധകരണത്തിലെ രണ്ടു പക്ഷമുണ്ടെന്നുള്ള വിവരണ പ്രസ്ഥാനത്തിലും വാർത്തിക പ്രസ്ഥാനത്തിലും ജ്ഞാനത്തിന്റെ ജ്ഞാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഇപ്പൊ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ജ്ഞാനം എന്ന് വെച്ചാൽ ബുദ്ധിയിൽ വരുമ്പോഴല്ലേ ജ്ഞാനമാവുള്ളൂ അത്. അതെ. അപ്പൊ പിന്നെ ആഹാരം എന്ന് പറയുന്നത് വിഷയങ്ങളിലുള്ള ജ്ഞാനമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഏത് ഈ സ്മൃതി എന്ന് പറയുന്നത്, ആഹാരശുദ്ധി എന്ന് പറയുന്നത്, ആ ജ്ഞാനവും ബുദ്ധിയിലെത്തുമ്പോഴല്ലേ ജ്ഞാനമാവുള്ളൂ. എല്ലാ ജ്ഞാനവും അന്ധകരണത്തിലാ. അപ്പൊ പിന്നെ അവിടെ മനുഷ്യനുണ്ടാകുന്ന എല്ലാ ജ്ഞാനവും അന്ധകരണത്തിലാണ്. അപ്പൊ പിന്നെ ഈ വിഷയത്തിലുള്ള ജ്ഞാനം ശുദ്ധമാകുന്നുണ്ടോ എങ്ങനെയാ? അത് രാഗദ്വേഷങ്ങളെ ആശ്രയിച്ച് പറയുന്നു. രാഗദ്വേഷങ്ങൾ നമ്മുടെ ജ്ഞാനത്തോടൊപ്പം രാഗദ്വേഷങ്ങളുണ്ടെങ്കിൽ അത് അശുദ്ധം. ജ്ഞാനത്തോടൊപ്പം രാഗദ്വേഷങ്ങളില്ലെങ്കിൽ ശുദ്ധം. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോഴും അത് ബുദ്ധിയിൽ തന്നെയല്ലേ? രാഗദ്വേഷങ്ങൾ ബുദ്ധിയിൽ തന്നെയല്ലേ? ജ്ഞാനം എപ്പോഴും ബുദ്ധിയിലാണ്, അല്ലാ വേറെടുത്തും വരത്തില്ല. ജ്ഞാനം എന്ന് പറയുന്നത്, ശ്രുതി എന്ന് പറയുന്നത് ശബ്ദം. എത്രയോ തവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം എന്ന് പറയുന്നത് ഒരുവന് ശ്രവണത്തിന് ഉപകരിക്കുന്ന സാധനം. ആ ശബ്ദ ശ്രവണത്തിലൂടെ ഒരാളുടെ ഉള്ളിലാണ് ജ്ഞാനം ഉണ്ടാകുന്നത്, അല്ല ശ്രുതിയും ജ്ഞാനം ഉണ്ടാകും. ശ്രുതി എന്ന് പറയുന്നത് ഒരാൾ ഉച്ചരിക്കുന്ന ശബ്ദമല്ലേ, ഉച്ചരിക്കാതെ ശ്രുതി ഉണ്ടാകും. ശ്രുതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൂർത്തമായൊരു വസ്തുവല്ല, മേശയോ കസേര പോലെയുള്ളൊരു സാധനമല്ല. ശബ്ദം എന്ന് പറയുന്നത് അതിന് നിലനിൽപ്പ് തന്നെ അത് ഉച്ചരിച്ചാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ എവിടെ ശബ്ദം? നമ്മൾ ഉച്ചരിച്ചാലേ ശബ്ദമുള്ളൂ. ഉച്ചരിക്കുമ്പോൾ അത് പ്രകടമാവുന്നു, അടുത്ത നിമിഷം അത് വിലയിക്കും, വായുവിൽ വിലയിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആകാശത്തിലൊന്നും പറയും. അങ്ങനെയുള്ള ശബ്ദത്തിൽ ഞാനും ഇരിക്കത്തില്ല. ശബ്ദം ശ്രവിക്കുന്ന ഗുരുവിന്റെ അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം എപ്പോഴും അന്ധകരണത്തിൽ തന്നെയാണ്. അത് ശ്രവണം കൊണ്ടുണ്ടായാലും ശരി, മറ്റേതെങ്കിലും തരത്തിൽ അത് ശബ്ദം കൊണ്ടുണ്ടാകുന്നു, ശ്രവണം ഉണ്ടെന്ന് പറയുന്നു, മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നു. അപ്പൊ അത് ശുദ്ധമാണോ അശുദ്ധമാണോ തീരുമാനിക്കുന്ന അന്ധകരണം തന്നെയാണ്. അന്ധകരണത്തിൽ ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയും രാഗദ്വേഷങ്ങളോടുകൂടിയാണ് എങ്കിൽ അവിടെ അതാണ് ജ്ഞാനത്തെ അശുദ്ധം. രാഗദ്വേഷരഹിതമാണെങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ ശരിയായ ജ്ഞാനം, സമ്യക് ജ്ഞാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് രാഗദ്വേഷരഹിതമാണ്. കാരണം അത് തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അവിടെ രണ്ടാമതൊന്നുമില്ല, രാഗമോ ദ്വേഷമോ അങ്ങനെയൊന്നുമില്ല. വ്യവഹാരം എന്ന് പറയുന്നത് ജ്ഞാനം പ്രവൃത്തിക്ക് കാരണമാകും, പ്രവൃത്തി രാഗദ്വേഷങ്ങളുടെ ഉത്പത്തിക്ക് കാരണമാകും. അപ്പോൾ വ്യവഹാരം എപ്പോഴും രാഗദ്വേഷങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതിനെങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാമെന്നാണ് പലതരത്തിലുള്ള സാധനങ്ങളെ കുറിച്ച് പറയുന്നത്. അത് എത്രമാത്രം സഹായിക്കും, അതാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. അതിന് വ്യവഹാരം കൊണ്ട് സാധിക്കുമോ അതേ വ്യവഹാരത്തെ ഉപേക്ഷിക്കുമോ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഇത് രാഗദ്വേഷങ്ങൾക്ക്, അന്ധകരണത്തെ അശുദ്ധമാക്കുന്ന രാഗദ്വേഷങ്ങൾക്ക് കാരണമായതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ രാഗദ്വേഷങ്ങൾ അന്ധകരണത്തിൽ തന്നെയാണ്, ജ്ഞാനവും അന്ധകരണത്തിൽ തന്നെയാണ്. ഇതെല്ലാം അന്ധകരണ പരിണാമമാണ്. പിന്നെ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്ഞാനം അന്ധകരണ പരിണാമമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അതെല്ലാം ജ്ഞാനത്തെ സ്വാഭാവികമായി ചിന്തിക്കുമ്പോഴാണ്. നിരുപാധികമായി ആ ജ്ഞാനത്തെ അറിയുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് സ്വരൂപം തന്നെ. അത് അന്ധകരണ വൃത്തിയല്ല, അന്ധകരണത്തിൻ്റെ വികാരമല്ല, അത് അന്ധക്കരണത്തിലല്ല സ്ഥിതി ചെയ്യുന്നു, മറിച്ച് ആ ധ്യാനത്തിലാണ് അന്ധക്കരണം സ്ഥിതി ചെയ്യുന്നത്. അന്ധക്കരണം രാഗദ്വേഷങ്ങൾ സർവ്വതും ആരോപിച്ചിരിക്കുന്ന അധിഷ്ഠാനമാണ് ജ്ഞാനം. അത് ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി സ്വരൂപം. പിന്നെ രാഗദ്വേഷങ്ങളോടുകൂടി ജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ ആ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചല്ല പറയുന്നത്, സ്വാഭാവികമായിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച്. അതുകൊണ്ട് പരമാർത്ഥ ജ്ഞാനത്തെ പറയുന്നു നിരുപാധികമായ ജ്ഞാനം. ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ജ്ഞാനം ശുദ്ധമാണ്, അതിൽ രാഗദ്വേഷങ്ങളൊന്നും ഇല്ല. അത് രണ്ടു തരത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സത്വശുദ്ധി, സ്മൃതി, പ്രാപ്തി, അപ്പോൾ ശ്രവണ മനനം, നിധ്യാസനം, അതിനും വേണമല്ലോ ഇതെല്ലാം. അവിടെ എന്താണ്? സർവ ഗ്രന്ഥികളുടെയും നാശം, അജ്ഞാന സംശയകര്യങ്ങളെല്ലാം നശിക്കുന്നു തത്വത്തെ സംബന്ധിച്ചുള്ള. അപ്പോൾ പിന്നെ ജ്ഞാനത്തിൽ ദോഷമില്ലല്ലോ. രാഗദ്വേഷാദികൾ മാത്രമല്ല, അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ജ്ഞാനദോഷങ്ങളാണ്. ഈ ദോഷങ്ങളെല്ലാം വരുന്നത് സ്വാഭാവികമായ ജ്ഞാനത്തിലാണ്. അതിൻ്റെ നിവൃത്തി, അതിൻ്റെ പിന്നെ രണ്ട് തരത്തിൽ വരും. അത് നിവൃത്തി എന്ന് പറയും, അതിൻ്റെ ബാധയെന്ന് പറയും. അപ്പോൾ ഈ ക്രമമായി പോകണമെന്നുള്ളതാണ് ഭാഷ്യകാരൻ്റെ പക്ഷം. ഇത് ചെയ്യും ആദ്യ, ഇങ്ങനെയുള്ള ധാരാളം ശ്രുതികളും സ്മൃതികളും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഇത്തരത്തിൽ മനസ്സിലാക്കണം എന്നാണ് ഭാഷകാരൻ പറയുന്നത്.